രാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തി സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാ ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമാ നിൻ രാഗമോ ഭൂപാളമാ എൻ മുന്നിൽ നീ പുലകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ ദാനി ദാപമപദനീ ദാപമകരികമ പദവി സരിമരി ദനി ദമകരി കമ്മ പദ്ധ തത്തി കമ്മപ്പനെ സരി കമ്മ പക്കാല സരി ഗമപ്പ ദനി ദപദ ദനി ഗരി ഇരമകരി സരി ഗമ ദിഗമപ ഗമപദ മപദനി ഗരി ദിദ സരി നിദ ദവഗരി ദിദ സരി നിദ ദവഗരി ദിദ സരി നിദ ദവഗരി ദനി ദവ സരി ഗമ പരി ഗമ പദ ഗമ പദനി ഗരി ദനി ദരി ദനി ദവ ദനി ദവദ തിക്കമ്മ പദ സത്തി ഗമ പനി സത്തി ഗമ പച്ചാല പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവ പിന്നെയും പൂം പൈതലായി കൊതി തുള്ളി നിൽക്കുവരന്തിനോ ചെങ്കതളി പൂമ്പിൽ ചെറുതുമ്പിയായി തേരുണ്ണുവ കാറ്റിനോട് കെഞ്ചി ഒരു നാട്ടുമാകനി വീട്ടുവ ിയുണികളിൽ കളിയാടാമോ ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന കുത്തിലങ്ങേ ചോട്ടിൽ മലമുത്തു കോർക്കാൻ പോകേറാനേട്ടിൽ ഇനി ആയിരത്തിരി കൊളുത്താ ഇനിയും കഥകളിൽ ഇളവേൽക്കാനോകം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ